നജതത്ര കർമാംഗത്വം വിദ്യയാഹ ഉപപദ്ധ്യതി. ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്ഞാനം കർമാംഗമാണോ, കർമ്മത്തിന്റെ അംഗമാണോ ജ്ഞാനം എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ കർമ്മവുമായിട്ട് ജ്ഞാനത്തെ കൂട്ടിക്കെട്ടാൻ പറ്റുമോ എന്നാണ് പൂർവപക്ഷി ചിന്തിക്കുന്നത്. പ്രധാനമായിട്ടും ജൈമിനി. അപ്പം അത് സാധ്യമല്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ തത്ര കർമാംഗത്വം വിദ്യയായ ഉപപദ്ധ്യതി, വിദ്യയ്ക്ക് കർമാംഗത്വം സാധ്യമല്ല. എന്തുകൊണ്ട്? കർമാഭാവ, കർമ്മമില്ല. അതുകൊണ്ട് തന്നെ വിദ്യ ഉള്ളിടത്ത് കർമ്മമില്ല. എന്നാ ഹി അഗ്നിഹോത്രാദീനി വൈദികാനി കർമാണി തേഷാം സന്ധി. ജ്ഞാനമുള്ളവന് അഗ്നിഹോത്രാദി വൈദിക കർമ്മങ്ങളില്ല. തേഷാം ജ്ഞാനിന, ജ്ഞാനമുള്ളവർക്ക് കർമ്മങ്ങളില്ല. ഈ സിദ്ധാന്തം അവിടെ പൂർവപക്ഷം സേഹദേത്തത് ഊർധ്വരേത സഹസ്രമാനശ്വരേന്ദേ വേദേതി തദപി നാസ്തി. തേബിഹി വൈദികേഷു ശബ്ദേഷോഗമ്യതേ ത്രയോ ധർമ്മസ്കന്ധാഃ യേ ച ഇമേ അരണ്യേ ശ്രദ്ധ തപ ഇത്യുപാസതേ തപശ്രദ്ധേയേ ഹ്യുപവസന്തി അരണ്യേ ഏതമേവ പ്രവ്രാജിനോ ലോകമിച്ഛന്ത പ്രവ്രജന്തി ബ്രഹ്മചര്യാദേവ പ്രവ്രജേ ഇത്യുമാനശ. അപ്പോൾ ഇവിടെ പ്രവ്രജനം അങ്ങനെയൊന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നു. പ്രവ്രജ്യ അങ്ങനെയൊന്ന് സംഭവിക്കാമോ? അപ്പോൾ ഇവിടെ ഊർധ്വരേതസ് എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് പരിവ്രാജകനെ ഉദ്ദേശിച്ചിട്ടാണ്. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇവിടെ അത് ഓരോ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവും. അങ്ങനെ പരിവ്രജനം എന്ന് പറയുന്ന ഒരു ആശ്രമമുണ്ടോ? അതവിടെ ചോദിക്കുന്നു. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വനപ്രസ്ഥം, വൈഖാനസം, തപ തുടങ്ങിയ ശബ്ദങ്ങൾ കൊണ്ട് പറയുന്നു. ഇതാണ് മൂന്നും പ്രധാനമായിട്ടുള്ളത്. ഈ മൂന്നും ഇവിടെ ഭാഷകാരൻ പറയുന്ന തരത്തിൽ ഇതെല്ലാം ഉപാസനയുടെ ഭാഗമാണ്, ജ്ഞാനത്തിന്റെ ഭാഗമുണ്ട്. അതിനവിടെ ത്രയോ ധർമ്മസ്കന്ധ, ചാന്തോക്യത്തിലെ ധർമ്മ സ്കന്ധം വിഭാഗം, ധർമ്മവിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ചാന്തോക്യത്തിൽ. അതിൽ ഒന്ന് ഗൃഹസ്ഥം തന്നെ ആദ്യത്തത്. ഇഷ്ട കൊടുത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യുന്ന ഗൃഹസ്ഥൻ സ്വധർമ്മത്തെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഗൃഹസ്ഥൻ അവരുടെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. ദക്ഷിണായന മാർഗത്തിലൂടെ ഗമനം, തിരിച്ചു വരവ്, മുക്തിയില്ല. അതേ ഗൃഹസ്ഥൻ തന്നെ പഞ്ചാഗ്നിദ്യ തുടങ്ങിയുള്ള ഉപാസനകൾ, ധാരാളം ഉപാസനകൾ, വേദത്തിൽ വെച്ചിരിക്കുന്ന നൂറുകണക്കിന് ഉപാസനകൾ, ധീരവിദ്യ, ഒരുപാട് ഉപാസനകൾ. ഈ ഉപാസനകളോടൊപ്പം അവരുടെ സ്വധർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവർക്ക് ഉത്തരായണ മാർഗത്തിലൂടെ പോക്ക് തിരിച്ചു വരണ്ട, ക്രമമുക്തി. പക്ഷെ അവിടെ ജ്ഞാന കർമ്മ സമുച്ചയം വേണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ വിദ്യ, ഉപാസന. അപ്പം അത് സമുച്ചയമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ ഗൃഹസ്ഥന് അതാണ് പറഞ്ഞിരിക്കുന്നത് വേദത്തിൽ. അതാണ് ഒന്നാമത്തെ ധർമ്മവിഭാഗം, ധർമ്മസ്കന്ധം. ഇതെല്ലാം ഇന്നിരുന്ന് സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ വൈദിക കാലത്ത് നടന്നിരുന്നുവെന്ന് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നതാണ്. നടന്നിരുന്നുവില്ലെന്നൊന്നും നമുക്കറിയത്തില്ല. ഭാഷ്യകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു കാലം നടന്നിരുന്നു. ആർഷവിദ്യ എന്ന് പറയുന്നത് ഇതാണ്. ആർഷ സംസ്കാരം എന്നുള്ള ഇന്നുള്ള ആൾക്കാർക്ക് അറിയാത്ത കാര്യം. അവർ വേറെ എന്തൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്? ആർഷ സംസ്കാരം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ, ഇതാണ് ആർഷ സംസ്കാരം എന്ന് പറയുന്നത്. ശരി, ആർഷം എന്ന് പറഞ്ഞാൽ ഋഷിപ്രോക്തം, ഋഷിസംബന്ധം എന്നെല്ലാം പറയും. ഋഷിപ്രോക്തമായ ഋഷിസംബന്ധമായിട്ടുള്ള ഇതിനാണ് ആർഷ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം അത് ഗൃഹസ്ഥൻ്റെ ധർമ്മം അതായിരുന്നു. പിന്നെ വരുന്നത് അവിടെ പറയുന്നു, ചന്ദുഗതി പറയുന്ന രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരി. പിന്നെ അവിടെ ക്രമമനുസരിച്ച് പറയുകയാണെങ്കിൽ അവിടെ പറയുന്നത് തപശബ്ദം കൊണ്ട് പറയുന്നു. ഇമേ അരണ്യ ശ്രദ്ധ തപൈതി ഉപാസത്തെ എന്നിവിടെ പറയും. തപസന്മാര്, വൈഖാനസന്മാര്, തപസന്മാര്, മുനികള്, വാനപ്രസ്ഥന്മാരെന്നൊക്കെ പറയുന്നത് ഇവരെ ഉദ്ദേശിച്ചിട്ടാണ്. അങ്ങനെ ഒരു വിഭാഗം, ഒരു ആശ്രമം എന്നാണ് എനിക്ക് പറയുന്നത്. ഇവര് അവര് കൃച്ഛ്രം, ചാന്ദ്രായണം തുടങ്ങിയ തപസ്സുകളൊക്കെ ചെയ്യുകയും ഉപാസനകളും അതോടൊപ്പം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇത് പലതരത്തിലുള്ള ഉപാസനകൾ. തപസ് ഉള്ളതുകൊണ്ട് ഉപാസന ഇവിടെ എടുക്കുന്നു. അപ്പോൾ അവരും പോകുന്നത് ബ്രഹ്മലോകത്തിലേക്ക്. അതിൽ അവരും ബ്രഹ്മസംസ്ഥന്മാരല്ല എന്നാണ് ഓരോ പറയുന്നത്. ഈ പറയുന്ന ഗൃഹസ്ഥനും ബ്രഹ്മസംസ്ഥൻ, ബ്രഹ്മനിഷ്ഠനല്ല. ഈ താപസനും മുനിയും ബ്രഹ്മനിഷ്ഠനല്ല. കാരണം ബ്രഹ്മനിഷ്ഠനാകാത്തതിനുള്ള കാരണം എന്താ? അവരുപാസനയെ അനുഷ്ഠിക്കുന്നു. വേദം വിധിച്ച ഉപാസന തന്നെ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ഗമനം എന്ന് പറയുന്നത് മൂർധാവിലൂടെ. അതൊക്കെ അവിടെ പല സന്ദർഭങ്ങളിലായിട്ട് ഭാഷകാരൻ വിശദീകരിക്കുന്നു. അവരുടെ പ്രാണന ഉത്ക്രമണം സംഭവിക്കുന്നു. ഇതും അന്നത്തെ സംസ്കാരത്തിൻ്റെ ഭാഗം, ഇതും ആർഷ സംസ്കാരമാണ്. പിന്നെ പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരി. അവിടെ രണ്ടു തരത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മചര്യത്തെ ഭാഷ്യകാരൻ. ഉപകുർവാണനം നൈഷ്ഠിക, ഉപകുർവാണ ബ്രഹ്മചാരി എന്ന് പറയുമ്പം ഗുരുകുലത്തിൽ വേദാധ്യയനത്തിന് വേണ്ടി ബ്രഹ്മചര്യം സ്വീകരിച്ചിരിക്കുന്നു. അവന്റെ പ്രയോജനം എന്ന് പറയുന്നത് വേദാധ്യയനം, അവൻ ചെയ്യുന്ന ബ്രഹ്മചര്യ അനുഷ്ഠാനത്തിന്റെ ഫലം എല്ലാം അതിലെത്തേറുന്നു. വേദാധ്യയനം കൊണ്ട് അത് കൃതാർത്ഥമായി, അതിൽ നിന്ന് വേറെ പുണ്യമെല്ലാം ഉണ്ടായി ജീവന് ഊർധ്വഗതിയൊന്നും സംഭവിക്കില്ല. വേദാധ്യയനത്തിന് വേണ്ടിയുള്ള വ്രതം, അതുകൊണ്ട് അവന് വേദം സ്വായത്തമാകുന്നു, അത്രയേ ഉള്ളൂ. അത് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നത് വരെ കഴിയുമ്പോൾ അത് തീർന്നു. അടുത്തു വരുന്നത് ഊർധ്വരേതസ് അല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം. അവൻ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നില്ല, അവിടെ തന്നെ തുടർന്നു പോകുന്നു. അപ്പോൾ അവൻ്റെ വ്രതം എന്ന് പറയുന്നത് വളരെ ദൃഢമായ വ്രതമാണ്, ബ്രഹ്മചര്യ വ്രതമാണ്. അവന് ആ ബ്രഹ്മചര്യ വ്രത പാലനം കൊണ്ട് തന്നെ ബ്രഹ്മലോകപ്രാപ്തി, അവൻ്റെ ഫലം ബ്രഹ്മലോകപ്രാപ്തിയാണ്. ഇതെല്ലാം ആണുങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതാണ്, പെണ്ണുങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതിത്രയുമാണ് ത്രയോധർമ്മസ്കന്ധ എന്ന് പറഞ്ഞിരിക്കുന്നത്, മൂന്ന് ധർമ്മവിഭാഗങ്ങൾ. പിന്നെ നാലാമത് വരുന്നതാണ് ബ്രഹ്മസംസ്ഥൻ എന്ന് പറയുന്നത്. അവിടെ പറയുന്നു, ഭാഷകാലം വ്യാഖ്യാനിക്കുന്നു, ബ്രഹ്മസംസ്ഥൻ എന്ന് പറയുമ്പോൾ ജ്ഞാനി, ബ്രഹ്മനിഷ്ഠൻ, തത്വജ്ഞാനി, പരിവ്രാജകൻ. അവൻ ഈ പറയുന്ന ഈ മൂന്ന് ആശ്രമങ്ങളെയും ഉപേക്ഷിച്ചവൻ. ഇതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. അവന് ഈ ആശ്രമങ്ങളൊന്നുമില്ല. പിന്നെ അവൻ്റെ ആശ്രമത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് അവൻ ഊർധ്വരേതസ്സാണ് എന്നർത്ഥം. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. അത് രണ്ടു കൂട്ടർക്കും ഭാഷ്യകാരൻ പറയുന്നുണ്ട്, വിവിദുഷ ഉള്ളവനും അങ്ങനെ ഒരു പരിവ്രജനമാകാം, വിവിദുഷ ഉള്ളവൻ അതും പറയുന്നുണ്ട്. അല്ലെങ്കിൽ വിദിതൻ, അറിഞ്ഞവൻ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവൻ. അതിൽ പിന്നെ വേറെ അജണ്ടകളൊന്നും പാടില്ല. വിവിദിഷ എന്ന് പറഞ്ഞാൽ അത് മാത്രം, വേറൊന്നും അവിടെ ഇല്ല. അതുകൊണ്ടാണ് വിവിദിഷ എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും, ഇന്നത്തെ സന്യാസമാണെന്നല്ല. ഇന്നത്തെ സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ വിവിദിഷ മാത്രമല്ല, പല അജണ്ടകളും ഉണ്ട്. പല കാര്യങ്ങളും ഉണ്ട് അവർ, അല്ലാതെ വിവിധിഷ കൊണ്ട് ഇന്നാരെങ്കിലും സന്യസിക്കാറുണ്ട്, അങ്ങനെയല്ല. അപ്പൊ വിവിധിഷ കൊണ്ട് സന്യസിച്ചാൽ അത് വിദിതമായവന്റെ സന്യാസം പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അത് വിവിദുഷുവിനും സന്യസിക്കാമെന്ന് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നു. അത് ബൃഹദാരണ്യത്തിലും പറഞ്ഞിട്ടുണ്ട്, ഗീതാഭാഷ്യത്തിലും പറഞ്ഞു. മുക്ഷോരവി കർമ്മ തക്തവ്യം അവിടെയും പറയുന്നുണ്ട്, ഭാഷ്യത്തിൽ വേറെയും പറയുന്നുണ്ട്. പക്ഷെ അവിടെ വിവിദുഷ എന്ന് പറയുമ്പോൾ അതല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള ഇതുമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ലോക പൂജ ബഹുമാനാദികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ലോകത്തെ നന്നാക്കാൻ വേണ്ടിയോ അതൊന്നുമല്ല ഭാഷകാരം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ സന്യാസമല്ല. അല്ലെങ്കിൽ ഇന്നത്തെ സന്യാസം കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞു, സന്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ജാതകം പരിശോധിക്കുന്നു. നല്ല ജാതകമാണ്, ഗ്രഹനിലയൊക്കെ ശരിയാണ് എന്നാ സന്യാസത്തിന് എടുക്കുന്നു. പിന്നെ സന്യാസം കൊടുക്കുന്നു, പിന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വാഴിക്കുന്നു. ഇതൊന്നും ഭാഷകാരൻ പറഞ്ഞിട്ടുള്ള സന്യാസമായിട്ടൊരു ബന്ധമില്ല. അതാ പറഞ്ഞത്. അവിടെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം അവൻ ഏത് ഇവിടെ പറയുന്ന ധർമ്മവിഭാഗത്തെയാണോ സ്വീകരിച്ചിരിക്കുന്നത് അതിനുപേക്ഷിക്കുന്നു. ബ്രഹ്മസംസ്ഥ ബ്രഹ്മസംസ്ഥോ അമൃതത്വം ഏതി എന്ന് പറഞ്ഞു. അവന് ഇന്നത്തെ തന്നെ അതുമായിട്ട് എന്താ ബന്ധം ചോദിക്കും. അപ്പൊ ഇന്നത്തെ സന്യാസത്തെ അംഗീകരിക്കാമോ? അത് അംഗീകരിക്കാം. കാരണം സന്യാസിമാർക്ക് ഇത് ബോധം വേണം, ഉണ്ടെങ്കിൽ അംഗീകരിക്കും. എന്താണ് ഇത്? കാലം കൊണ്ട് വന്ന മാറ്റമാണ്. കാലം കൊണ്ട് സന്യാസത്തിന് വന്ന മാറ്റങ്ങളാണ് ഇന്ന് കാണുന്നത്. പിന്നെ എന്താ ഇത് പറയുന്നത്? ഇത്രയേ ഉള്ളൂ. ഇത് ശങ്കരാചാര്യർ പറഞ്ഞാണെന്നൊന്നും ആരും കയറി പറയരുത്. ഇത്രയേ ഉള്ളൂ, വേറെ തരാറൊന്നും ഇല്ല. സന്യാസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മനസ്സ് മനുഷ്യനുണ്ടെങ്കിൽ എന്നും കാണും, അല്ലെങ്കിൽ കാണത്തില്ല. ഇതൊക്കെ കാല ഭേദം കൊണ്ട് വന്നു ചേർന്ന ഓരോരോ രീതികളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അല്ല, ഇതൊക്കെ ശങ്കരാചാര്യർ കൽപ്പിച്ചു വച്ചതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വടിയൊക്കെ പിടിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴാണ് അത് യോജിക്കാൻ വയ്യാത്. ശങ്കരാചാര്യർ എന്ന് പറഞ്ഞാലും യോജിക്കാം, ഭാഷ്യകാരനെന്ന് പറയരുത്. ഇത്രയേ ഉള്ളൂ. ഇടയ്ക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു പോകും, ഭാഷ്യകാരൻ എന്ന് പറയാൻ പാടില്ല. ശങ്കരാചാര്യർ എന്ന് വേണമെങ്കിൽ പറയാം. ശങ്കരാചാര്യർ ആണല്ലോ ശങ്കരാചാര്യ പരമ്പരയെ നിലനിർത്തുന്നത്, അത് അംഗീകരിക്കും. ആ പരമ്പരയെ നമ്മൾ വിമർശിക്കുകയോ അത് ശരിയല്ലെന്ന് പറയുന്നതല്ല. ആ പരമ്പരയെല്ലാം ഉണ്ട്. ആ പരമ്പരകളെല്ലാം വന്നിരിക്കും. എല്ലാ പരമ്പരകളും കാലത്തിൻ്റെ സംഭാവനയാണ് എന്നാണ്. അതിന് ഭാഷകാരൻ്റെ സംഭാവന എന്തെന്നുള്ളതാണ്. അല്ല, ഏതെങ്കിലും ഒരു പരമ്പര ശരിയല്ലെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഈ വേഷം കെട്ടി നടക്കുന്നവർക്ക് ബോധം വേണം. എന്താ വേഷം കെട്ടിയിരിക്കുന്നത്, ഇതെന്താ സംഭവിച്ചിരിക്കുന്നതെന്നുള്ള ബോധം വേണം എന്നുള്ളത് പറയുന്നുള്ളൂ. ഭാഷ്യത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അതൊന്നും ശരിയല്ലെന്നല്ല പറയുന്നു. കാരണം എന്തു പറഞ്ഞാലും ഇവിടെ വിപരീത ബുദ്ധിയാണ്. അതുകൊണ്ടാണ് അത് വരാതിരിക്കാൻ മുൻകൂട്ടി ഞാൻ ജാമ്യം എടുക്കുന്നു. അങ്ങനെയല്ല പറയുന്നു. അതൊക്കെ എത്രയോ പരമ്പരകളാണ് ഭാരതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. ഭാരതത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഈ ശങ്കര പരമ്പരയിലുള്ള സന്യാസിമാരെക്കാൾ കൂടുതൽ മറ്റു പരമ്പരകളിലാണ്. വൈഷ്ണവ പരമ്പരകളിലാണ്, ദ്വൈത പരമ്പരകളിലാണ് കൂടുതലുള്ളത്. പിന്നെ ഈ ഒരു പരമ്പര മാത്രമല്ല, അവർക്കെല്ലാം അവരവരുടേതായ ആചാര്യന്മാർ ഓരോന്നും വിധിച്ചിരിക്കുന്നു. അതനുസരിച്ച് അവരെല്ലാം ഓരോ സന്യാസം. പിന്നെ അതുകൂടാതെ അതൊക്കെ പ്രാചീനമായ പരമ്പര, ആധുനികമായ ഗുരുക്കന്മാർ ഓരോരോ പരമ്പരകൾ അവർ ഉണ്ട്. അങ്ങനെയൊക്കെ നാനാ പരമ്പരകളുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന അതിനെ കുറിച്ചൊന്നുമല്ല, ഭാഷ്യകാരന്റെ പരമ്പര ഏതെന്നുള്ളതാണ്. അത് ഭാഷ്യകാരന്റെ പരമ്പര എന്ന് പറയുന്ന ഈ പരിവ്രജനം എന്ന് പറയുന്നത് ഒന്നുകിൽ വിവിധിഷ കൊണ്ട് മാത്രം ഈ പറയുന്ന ധർമ്മസ്കന്ധങ്ങളെ ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ തത്വത്തെ അറിഞ്ഞിട്ട് അതിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ നമ്മൾ മുമ്പ് പറഞ്ഞു, അത് അലിംഗമാണ്, അതിന് അടയാളങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് അടയാളമൊന്നുമില്ല എന്നാണ്. ഭാഷകാരൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അടയാളങ്ങളോടുകൂടിയ സന്യാസം ഉണ്ടല്ലോ, അങ്ങനെയും കാണുന്നുണ്ടല്ലോ പറയുന്നു. അടയാളങ്ങളോടുകൂടിയ സന്യാസം ഉണ്ടെങ്കിൽ അത് അവിദ്വത് വിഷയമാണ്. അത് അറിവുള്ളവന്റെ സന്യാസമല്ല എന്ന് ഭാഷകാരൻ പറയുന്നുണ്ട്. പിന്നെ ഇന്നത്തെ രീതി എന്ന് പറയുമ്പം ഇന്ന് കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞോടുന്നതുകൊണ്ട് ആദ്യ സന്യാസിയാവണം, പിന്നെ ഇതൊക്കെ അറിയാൻ പറ്റും. പണ്ടങ്ങനെയല്ല, അറിഞ്ഞിട്ടാണ് സന്യാസം. ഈ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ത്രയോധർമ്മസ്കന്ധാഹ എന്ന് പറയുന്നത് ഭാഷകാരൻ വിശദമായി വിശദീകരിച്ചു. അവിടെ തന്നെയാണ് പറയുന്നത്, ഏച്ച ഇമി അരണ്യ ശ്രദ്ധ തപൈവാസി. ഗൃഹസ്ഥന്മാരിൽ നിന്നും വേറിട്ട് താപസന്മാരെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവരും ധർമ്മനിഷ്ഠന്മാരാണ്. അത് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്താണ്? സന്യാസിക്ക് ധർമ്മനിഷ്ഠയില്ല, പരിപ്രാജകൻ. ഒരു ധർമ്മത്തിലും അയാൾക്ക് നിഷ്ഠയില്ല. പിന്നെ അവിടെ അങ്ങനെയുള്ള പരിപ്രാജകനിൽ എന്തെങ്കിലും ധർമ്മങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എങ്ങനെ? ആ, അത് അയാളുടെ പരിവ്രജനത്തിന് മുമ്പ് ധർമ്മനിഷ്ഠനായിരുന്നപ്പോ ശീലിച്ച കാര്യങ്ങൾ, അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ പരിവ്രജനത്തിലും തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ശമദമാദികൾ ഉള്ള ഇവിടെ പരിവ്രജനത്തിന് ആവശ്യമുള്ളത് കാര്യങ്ങൾ മാത്രം അതിൽ കണ്ടിട്ടുണ്ട്. അത് വിഹിതമായി ഒന്നുമല്ല. അതുകൊണ്ട് അതിനെയും ജ്ഞാനത്തെയും കൂടെ സമുച്ചയിപ്പിക്കാൻ പറ്റില്ല. പിന്നെ സമുച്ചയം എന്ന് പറയുന്നത് വരുന്നത് വിദ്യയും കർമ്മമായിട്ടാണ്, എന്ന് വെച്ചാൽ ഉപാസനയും കർമ്മമായിട്ടാണ്. ഇവിടെ പറയുന്ന പരിവ്രാജകനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഉപാസനയും ഇല്ല. രാവിലെ വൈകുന്നേരം അരമണിക്കൂർ കണ്ണടച്ചിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. ചോദിക്കൂ, ഇരുന്നാലെന്താ കുഴപ്പം? എന്താ ഇതെന്നാ എന്താ കുഴപ്പം? അവിടെ അയാൾ കൃതകൃത്യനാണ്. അതാണ് ജ്ഞാനത്തിൻ്റെ അടയാളം. കൃതകൃത്യനായ ഒരുവന് കർത്തവ്യമായിട്ട് ചെയ്യാവുന്നുമില്ല. കർത്തവ്യത്താൽ പ്രേരിതനായി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. അപ്പം പിന്നെ ഒരു തരത്തിലുള്ള അനുഷ്ഠാനവും ഇല്ല. ശമദമാദികളെന്ന് പറയുന്നത് സഹജമായതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്, കർത്തവ്യമായി വരുന്ന കാര്യം അല്ല. എന്നുവെച്ചാൽ സാധാരണ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ മസിൽ പിടിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും പത്ത് പേര് കാണക്ക് വന്ന് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അതുകൊണ്ടവിടെ പറയുന്നു, ഇതെല്ലാം ധർമ്മ വിഭാഗത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അവിടെ അമൃതത്വമേരി, അവൻ അമൃതത്വത്തെ പ്രാപിച്ചിരിക്കുന്നു. ഇത്രയുള്ളൂ. അതുകൊണ്ട് ഒരു തരത്തിലുള്ള അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഇല്ല, കേവലം വിദ്യ മാത്രം. അത് അവിടെയാണ് പറഞ്ഞതുപോലെ എന്താണ് അത് മുക്തേശ്വർ പ്രാരബ്ധം എന്ന് പറയുന്നതും അതാണ്. അപ്പോൾ പ്രാരബ്ധമായി അവിടെ ശേഷിക്കുന്നത് കേവല ശരീരം ആണ്. പ്രാരബ്ധ രൂപത്തെ ശരി ആരബ്ധമായത് എന്താണ്? ശരീരമാണ് ആരബ്ധമായത്. പിന്നെ ആരബ്ധമായ ശരീരത്തെ ആശ്രയിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആരബ്ധമായതല്ല, വർത്തമാനമായത്. ആരബ്ധം എന്ന് പറഞ്ഞാൽ എന്താ? ആരംഭിച്ചു കഴിഞ്ഞത്. ആരംഭിച്ചു കഴിഞ്ഞെന്ന് പറയാൻ ഈ ശരീരം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഈ ശരീരവും ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങളും മാത്രമേ ഉള്ളൂ, ആരബ്ധം. പിന്നെ വർത്തമാനമായിരിക്കുന്നത് എന്താണ്? ഈ ശരീര സംബന്ധിയായിട്ടുള്ള ഭിക്ഷാടനം പോലെയുള്ള കാര്യങ്ങൾ, ശരീരയാത്രാ നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത് വർത്തമാനമാണ്, ആരബ്ധമാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ആരബ്ധ ഫലം. ഈ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ ആണ് ആരബ്ധവും ആരബ്ധ ഫലവുമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ. അങ്ങനെ ഒരു പരിപ്രാജകനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള കർത്തവ്യ ബുദ്ധിയുമില്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. അയ്യോ, പിന്നെ എന്താണ് അവൻ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്നു? ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് നിഷ്ഠയ്ക്ക് വേറെ അർത്ഥമൊന്നുമില്ല. തത്വജ്ഞാനം കൊണ്ട്, തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ തത്വം എന്തെന്ന് ബോധിച്ചിരിക്കുന്നു. പിന്നെ വേറെ ഒരു നിഷ്ഠയുടെ ആവശ്യമുണ്ട്. വിദിതൻ ആണ് സന്യാസി, അറിഞ്ഞവനാണെങ്കിൽ. അല്ല, വിവിധിഷു ആണെങ്കിലോ? വിവിധിഷുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റ് അറിയുക എന്നുള്ള ഒരു അജണ്ട മാത്രമേ ഉള്ളൂ, വേറെ അജണ്ടകളൊന്നും. അതുകൊണ്ട് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള, അയാൾ പരിപ്രാജകനാണെങ്കിൽ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, ശ്രവണ മനനാദികൾ മാത്രം ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. കാരണം അത് അറിയുന്നതിന് അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ശ്രവണാദികളിൽ തുടരുന്നതിനാണ് അവിടെ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. മുമൂക്ഷുവിനെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ ബാക്കി കാണുന്ന എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം അഭ്യാസങ്ങളെന്ന് കാണുന്നു സന്യാസം എന്നുള്ള പേരിൽ, അതെല്ലാം ഭാഷകാരന്റെ അഭിപ്രായം അനുസരിച്ച് എന്താ? സ്മാർത്ഥ സന്യാസം തന്നെ. ബാക്കി എന്തെല്ലാം കാണുന്നു? എല്ലാം അത് കർമ്മയോഗം ആണ്. അതെല്ലാം കർമ്മയോഗത്തിന്റെ വിഭാഗത്തിൽപ്പെടും. എന്തുകൊണ്ടാണ് ഇതെല്ലാം കർമ്മയോഗത്തിൽപ്പെടുന്നത്? സന്യാസമല്ല കർമ്മയോഗം എന്നെന്തുകൊണ്ട് പറയുന്നു? എന്താ പറയാൻ കാരണം? ഭഗവത്ഗീതയിലൊക്കെ വിശദമായി ചർച്ച ചെയ്തതാണോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിക്കുക. ഈ പറയുന്ന ഭാഷ്യകാരം പറയുന്ന പരിവ്രജനം ഒഴികെയുള്ള ഇന്നത്തെ സന്യാസം ഇന്ന് നടക്കുന്നതല്ല കർമ്മയോഗം എന്ന് പറയാൻ കാരണം എന്താണ്? പറഞ്ഞല്ലോ, അതാണ് പരിവ്രജനം. പിന്നത്തെ സന്യാസം കർമ്മയോഗം എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിലെ പെടുത്താൻ പറ്റും. പലതവണ പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ ഭാഷകാരൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, കർമ്മയോഗം ആർക്ക് വേണ്ടിയിട്ടാണ്? അജ്ഞന് വേണ്ടിയിട്ട്. കർമ്മയോഗം എന്ന് പറയുന്നത് അജ്ഞന് വേണ്ടിയിട്ട്. ഈ തത്വത്തെ അറിയാത്തവന് വേണ്ടിയിട്ടാണ് കർമ്മയോഗം. അപ്പോൾ സ്വഭാവമായിട്ടും കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കർമ്മയോഗം. അപ്പം അതിന് കർമ്മയോഗത്തിന് മുഖ്യമായ അധികാരി എന്ന് പറയുന്നത് ഗൃഹസ്ഥൻ തന്നെ. അപ്പോൾ അവിടെ കർമ്മയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ഉപാസനകളും വരുന്നത്. ഉപാസനകളെല്ലാം അതിൻ്റെ ഭാഗമാണ്. അതിൽ തന്നെ വരും ഭാഷകാരൻ പറയുന്നുണ്ടല്ലോ, നൈഷ്ഠിക ബ്രഹ്മചാരി ഉപാസകനാണ്. അപ്പോൾ അങ്ങനെ ഉള്ള നൈഷ്ഠിക ബ്രഹ്മചാരികൾ ഉൾപ്പെടെയുള്ളവർ എല്ലാം കർമ്മയോഗികളാണ്, അജ്ഞന്മാരായതുകൊണ്ട്. അവരെന്തെങ്കിലും കർമ്മങ്ങളോ ഉപാസനകളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ടോ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാതെയോ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിച്ചിട്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കർമ്മയോഗികളാണ്. അവിടെയാണ് സ്മാർത്ഥ സന്യാസം വരുന്നത്. അത് സ്മാർത്ഥ സന്യാസം എന്ന് പറയാം. ഇതിനെല്ലാം കാരണം എന്താണ്? ഇവരെല്ലാം അജ്ഞരാണ്, തത്വത്തെ അറിയാത്തവരാണ്. ഇതാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം. എന്താ എന്ന് പറഞ്ഞാൽ ഭാഷകാരൻ പറയുന്ന പരിവ്രജനം അല്ല എന്നാണ്. അത് വേർതിരിച്ച് മനസ്സിലാക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെ ആശ്രമം എന്ന് പറയുന്നത് ഏ ചൈമേ അരണ്യ ശ്രദ്ധ തപൈത്യുപാസത്തെ, ഇവരും ഊർധ്വരേതസ്സുകളാണ്. ഈ ഊർധ്വരേതസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ശ്രുതിസ്മൃതിഭ്യം ഗൃഹസ്ഥസ്യൈവ അപാകൃതത്രയേണ വർണത്രയസ്യ ഊർധ്വരേതശബ്ദിത മൈഥുന അസമാചാര ഉപലക്ഷിതം പരിവ്രാജ്യം എന്ന് പറയുന്നു. മൈഥുന അസമാചാര ഉപലക്ഷിതം, അതാണ് എന്നുവെച്ചാൽ ഗൃഹസ്ഥധർമ്മത്തിൽ പ്രവേശിക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രവേശിച്ചാൽ അത് ഉപേക്ഷിക്കുക. രണ്ടായാലും ഊർധ്വരേതസ്സാണ്, ഒരാൾ ഊർധ്വരേതസ് എന്ന് പറയുന്നു. ഗൃഹസ്ഥധർമ്മത്തിൽ പ്രവേശിച്ചാലും അത് ഉപേക്ഷിച്ചാൽ മതി. അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഭാഷകാരൻ പറയുന്ന പരിവ്രാജകനാവണമെന്നില്ല, അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർ താപസന്മാരാവും. വൈഖാനസന്മാരാവും. അവരെയാണ് ഇവിടെ പറയുന്നത് ചോദിച്ചാൽ ഇമയരണ്യേ ശ്രദ്ധ തപ ഇത്യുപാസത്തെ, ശ്രദ്ധാ തപസ്സുകളോടുകൂടി ഉപാസിക്കുന്നവർ, ഉപാസനങ്ങളനുഷ്ഠിക്കുന്നത്, അവരുടെ ഫലം എന്ന് പറയുന്നത്. പക്ഷെ അതും ഈ പറയുന്ന ആശ്രമമാണ്, ആശ്രമാന്തരം. അതിനെ നമുക്ക് പറയാം പരിപ്രജനമെന്ന്. അത് സ്മൃതികൾ ഇതിനെയൊക്കെ വിശദീകരിച്ചിരിക്കുന്ന വേണമെങ്കിൽ താഴെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതറിയുന്നതിനുള്ള ഒരു കൗതുകം കാണും. അതുകൊണ്ട് അതിനുവേണ്ടിയിട്ടത് പറയാം. തഥാച കണ്വായന സ്മൃതി അർത്ഥതോ അനുക്രമ്യതി. അതായത് ഇവിടെ വ്യാഖ്യാത പറയുന്നു, കണ്വായന സ്മൃതി എന്ന് പറഞ്ഞിരിക്കുന്ന ഇത്, കണ്വായന സ്മൃതി എന്നൊക്കെ പറയുന്ന പുരാതനമായ സ്മൃതിയാണ്. ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ധരിക്കാൻ വേണ്ടി പറയുകയാണ്. അതിൽ എന്ന് വിചാരിച്ച് ഇന്ന് നടക്കുന്ന കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടുത്തി ചിന്തിച്ചു കളയരുത്. ഇത് ഹർഷ സംസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഹർഷ സംസ്കാരം എന്നറിയാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഗായത്രഹ ബ്രാഹ്മഹ പ്രജാപത്യോ ബൃഹന്നിധി ബ്രഹ്മചാരി ചതുർവിധ. ബ്രഹ്മചാരി നാല് തരത്തിൽ, അവരുടെ പേരാണ് ഈ പറഞ്ഞത്. തത്ര ഉപനയന ഊർധം യത്രിരാത്രം അക്ഷാര ലവണാശി ഗായത്രീം അധീതേ സ ഗായത്രഹ. ഗായത്ര എന്ന് പറയുന്ന ഒരു ബ്രഹ്മചാരിയുണ്ട്. അയാൾ ഉപനയനത്തിന് ശേഷം ത്രിരാത്രം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ ഉദ്ദേശിച്ചിട്ടാണ്, ഉപ്പും പുളിയൊന്നുമില്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് വേദം അധ്യയനം ചെയ്യുന്നവൻ അങ്ങനെ ഗായത്രൻ എന്ന് പറയുന്നു. അങ്ങനെ ഒരു കാലം ചെയ്തിരിക്കാം. ഇത് വന്ന് പറയുമ്പം പ്രത്യേകം അത് ചോദിക്കണം. ഇതെല്ലാം ജാത്യധിഷ്ഠിതമായ കാര്യങ്ങളാണ്. വേദാധ്യയനത്തിന് അധികാരമുള്ള ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്ന് പറയുന്ന ഈ മൂന്ന് ജാതികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ആ ജാതികൾക്കനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസവും വരും. അത് മനുസ്മൃതി പോലെയുള്ള സ്മൃതികളെടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇത് പൊതുവായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ എല്ലാ നിയമങ്ങൾക്കും ജാതികളിൽ വ്യത്യാസം വരും. ഉപനയനം തുടങ്ങിയ കാര്യങ്ങൾ, അത് 7 വയസ്സ് വേണോ 9 വയസ്സ് വേണോ 12 വയസ്സ് വേണോ എന്നൊക്കെ ജാതി അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ജാതി എന്ന് പറയുമ്പോൾ ജനിച്ച കുലമനുസരിച്ച്, അല്ലാതെ 5-ാമത്തെ വയസ്സിൽ ഉപനയനം ചെയ്യുമ്പം അവന്റെ ഗുണകർമ്മങ്ങൾ നോക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല. ജനിച്ച ജാതി അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ജാതി അധിഷ്ഠിത കാര്യങ്ങളാണ്. യസ്തു വേദസ്യ ഗ്രഹണാന്തം ബ്രഹ്മചര്യം ചെറിയ സബ്രാഹ്മഹ. ബ്രഹ്മബ്രഹ്മചാരി എന്ന് പറയുന്നത് വേദ അധ്യയനം പൂർത്തിയാകുന്നത് വരെ അത് സ്വസ്വശാഖ. അതിനും ജാതി അനുസരിച്ച് വ്യത്യാസം വരും. ബ്രാഹ്മണക്ഷത്രീയ വൈശ്യഭേദമനുസരിച്ച് അപ്പോൾ അത് വേദം അവന് വിധിച്ച ശാഖ പൂർത്തിയാകുന്നത് വരെ അധ്യയനം ചെയ്ത് നാക്കിൽ ഉറപ്പിക്കുക, അതാണ് അധ്യയനം. അത് പൂർത്തിയാകുന്നത് വരെ അവൻ ബ്രഹ്മചര്യം വ്രതം എന്ന് പറയും. ഇവിടെ വേദാധ്യയനത്തിന് ഉള്ള എല്ലാ ആചാരങ്ങളും ചേർത്തിട്ടാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഇരിക്കുന്നതും നടക്കുന്നതും കുളിക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ബ്രഹ്മവേദം തദ്ധ്യയനാർത്ഥം വ്രത വ്രതം ചരതി ഇതി ബ്രഹ്മചാരി എന്നാ പറയും. അല്ല സാറിന് പറയുന്നതുപോലെ ബ്രഹ്മത്തിന്റെ മേളിൽ കയറി കുതിര സവാരി നടത്തുന്നവനെന്നല്ല. ബ്രഹ്മം എന്ന് പറയുന്ന വേദമാണ്. ആ വേദം അധ്യയനത്തിന് വേണ്ടി ചരിക്കുന്ന വ്രതം അനുഷ്ഠിക്കുന്ന വ്രതമാണ് ബ്രഹ്മചാരി. അത് പാലിച്ചേ പറ്റും. അല്ലാതെ ഞാൻ ബ്രഹ്മത്തിന്റെ പുറത്താണ്, അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട. അങ്ങനെയൊക്കെ ഇപ്പം മതപ്രഭാഷകർ പ്രസംഗിക്കുന്ന കേൾക്കാറുണ്ട്. അത് ആൾക്കാരെ പറ്റിക്കാൻ പറയും. അത് വ്രതം അവിടെ വിധിച്ചിരിക്കുന്ന സ്മൃതികൾ വിധിച്ചിരിക്കുന്ന വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ചേ പറ്റും. അല്ല അവിടെ ഞാൻ ബ്രഹ്മജ്ഞാനി എന്നും പറഞ്ഞ കാര്യം നടക്കത്തില്ല. അത് ഒരു ബ്രാഹ്മബ്രഹ്മയാണ്. അടുത്ത് ഋതുകാലേ സ്വധാരഗാമി നിത്യം പരസ്ത്രീ വിമുഖ പ്രജാപത്യ. അത് ഗൃഹസ്ഥന്റെ ബ്രഹ്മചാര്യത്തെ കുറിച്ച് പറയുന്നു. ഗൃഹസ്ഥന് സന്താന ഉത്പാദനത്തിന് വേണ്ടി മാത്രം സ്മൃതികളെ വിധിച്ച രീതിയിൽ ഭാര്യയെ പ്രാപിക്കുകയും പിന്നെ വേണ്ടാധീനങ്ങൾക്കൊന്നും പോകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രജാപത്യൻ എന്ന് പറയുന്ന ബ്രഹ്മചര്യ വ്രതമാണത്. അയാൾ ബ്രഹ്മചാരിയാണ്. അല്ല അവിടെ നൈഷിക ബ്രഹ്മചാരി ആയിരിക്കണം, നിയമമൊന്നുമില്ല. സംവത്സരം വേദവ്രത കൃത് വടർവ പ്രജാപത്യ. എന്നാണ്. ഇന്നത്തെ പോലെ തന്നെ പണ്ടും ഈ വേദത്തിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡിപ്ലോമ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ കോഴ്സുകൾ, ഷോർട്ട് ടൈം കോഴ്സുകൾ, ഒരു വർഷത്തേക്ക് വേദം പഠിക്കാൻ പോകുന്നു, അതും ഉണ്ടായിരുന്നു പണ്ട്. അതാണ് പറയുന്നത്. എന്താണ് സംവത്സരം വേദവ്രതകൃത്. ബ്രഹ്മേരി എന്ന് വെച്ചാൽ വേദവ്രതമാണ്, ഒരു വർഷത്തേക്ക് വേണ്ടി പോകുന്നു. ഒടുവിൽ സമയമൊന്നും അതിനുവേണ്ടി കളയാനുള്ള ക്ഷമയില്ല. അത്യാവശ്യം പൗരോഹിത്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക, നമ്മുടെ ഗണപതി ഹോമം പോലെ അത്യാവശ്യം പഠിക്കുക, കൂടുതലൊന്നും വേണ്ട. അങ്ങനെ അറിയാതെ വന്നു പോയതാണ് ഗണപതി ഹോമം, വേറെ ദുരുദ്ദേശമൊന്നും ഇല്ല. ചിലതിങ്ങനെ വന്നു പോകും അറിയാതെ, അതിന് വേറെ ആരും ദുരുദ്ദേശങ്ങളൊന്നും സങ്കല്പിക്കും. വേദവ്രതകൃത്ത് ഒരു വർഷത്തേക്ക്, പണ്ടും ഉണ്ടെന്ന് പറയാം, ഇപ്പോഴും ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ്. പണ്ടും ഇതുണ്ടായിരുന്നു പ്രാജാപത്യം, അതിനെയും പറയും പ്രാജാപത്യ വ്രതം, അങ്ങനെ പറയുന്നു. ആമരണം ഗുരുകുലവാസി നൈഷ്ഠികോ ബൃഹൻ എത്തിച്ചതേ. നൈഷ്ഠികനെന്ന് ഒരാളെ പറയാൻ പറ്റും. എന്താണ് അത്? മരണം വരെ അയാൾ ബ്രഹ്മചര്യ വ്രതത്തിലാണ്. ഭാഷകാരൻ അയാളെയും പറയും പരിഭ്രാട്ട്, അയാളെയും പറയാം. അതുകൊണ്ടാണ് ആ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൽ ഇരിക്കുന്ന ബ്രഹ്മചാരി നൈഷ്ഠിക ബ്രഹ്മത്തിൽ, ബ്രഹ്മചര്യത്തിൽ നിന്നാണ് അയാൾ പിന്നെ പരിവ്രജനത്തിൽ, സന്യാസത്തിലേക്ക് വരികയാണെങ്കിൽ പിന്നെ അയാൾക്ക് പുതുതായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് വരുന്നവർക്ക് പൂർവാശ്രമമില്ല. അവർ ഈ സന്യാസിമാര് പഴയ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമെങ്കിലും പുറത്ത് പറയത്തില്ല. അങ്ങനെ പറയേണ്ടി വന്നാലും പറയും പൂർവാശ്രമം, വളരെ കടിച്ചു പിടിച്ചൊക്കെയാണ് പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല. നൈഷ്ഠിക ബ്രഹ്മചാരിക്കാണെങ്കിൽ പൂർവാശ്രമം ഇല്ല. എന്തുകൊണ്ട്? അയാൾ സന്യാസത്തിന് മുമ്പും ബ്രഹ്മചര്യത്തിലാണ്, സന്യാസത്തിന് ശേഷവും, പിന്നെ അയാളുടെ പൂർവാശ്രമം ഏതാ? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ തീരുമെന്ന് ചിലർ വാശി പിടിക്കുന്നുണ്ട്. എന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ വീട്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങളെന്നും പറയുന്നുണ്ട്. സന്യാസത്തിനൊരു കുഴപ്പം വരത്തില്ല. അവിടെ വെറുതെ ഒരു സർക്കസ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പൂർവാശ്രമമില്ല. പിന്നെ പറയണം ആര്? ഗൃഹസ്ഥൻ. ഗൃഹസ്ഥനെന്താണ്? തൻ്റെ ധർമ്മത്തെ, ഒരു പൂർവ്വധർമ്മത്തെ ഉപേക്ഷിച്ചിട്ടാണ്. അപ്പോ ഗൃഹസ്ഥനെ സംബന്ധിച്ച് അങ്ങനെ പറയാവൂ. ഇല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ പോയി സന്യാസം. അതുകൊണ്ട് ഗൃഹസ്ഥനെ സംബന്ധിച്ച് നിർബന്ധമുള്ള കാര്യമാണ് പൂർവാശ്രമം. കാരണം മറക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ നൈഷ്ഠികൻ എന്ന് പറയുന്ന ബ്രഹ്മചാരി ഇവിടെ പറയുന്ന ബൃഹൻ, അങ്ങനെ സ്മൃതികളിൽ പറയുന്നതാണ്. ഇത് ഒരു കാലത്തൂടെ നടന്ന കാര്യങ്ങളല്ല, എഴുതി വയ്ക്കത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് സ്മാർത്ഥമായ ബ്രഹ്മചര്യം. ഇത് വിഹിതമാണ്, വിധിച്ചിരിക്കുകയാണ്, ഉണ്ടങ്ങനെ ചെയ്യണം. ഇതാണ് ആർഷ സംസ്കാരം. ഇതിന് ഞാൻ ഈ ആർഷ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആർഷ സംസ്കാരമല്ല. ഞാനതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് കയറി പൊള്ളും. ഏയ്, എന്താ പറഞ്ഞത് ഒരു സ്വാമി, ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാം എന്ന് തന്നെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കും. എന്റെ മനസ്സിൽ ഇതായിരിക്കും. ഇതാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഇനി പറയുന്നു ഗൃഹസ്ഥോപി ചതുർവിധ. ഇനി ഗൃഹസ്ഥനുണ്ട് നാല് ടൈപ്പ്. വാർത്താകഹ യായാവരഹ ശാലീനോ ഘോര സന്യാസികശ്ചേരി. ഇതും സ്മൃതിയിൽ വിധിച്ചിരിക്കുകയാണ്. ഇത് ഈ സ്മൃതിയൊക്കെ ഭാഷ്യക്കാരനും മുമ്പ് ഉള്ള സ്മൃതിയായിരിക്കാനാണ് കൂടുതലും സാധ്യം. കാരണം ഭാഷ്യക്കാരനൊക്കെ ഒരു 1000 വർഷമെങ്കിലും മുമ്പ്, ഇവിടെ ഈ വൈദേശികരൊക്കെ വരുന്നതിന് മുമ്പ് മറ്റ് മതങ്ങളുടെയൊക്കെ സ്വാധീനം വരുന്നതിന് മുമ്പ് ജൈനന്മാരും ബൗദ്ധന്മാരും ഒക്കെ ഉണ്ടായിരുന്ന അവരൊക്കെ വന്ന ആ കാലഘട്ടം, അന്ന് ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള രീതികളൊന്നും ഉണ്ടായിരുന്നു. തത്ര കൃഷി ഗോരക്ഷാധികയ വൈശ്യാദിവൃത്തിയ ജീവൻ നിത്യാദിക്രിയാപരോ വാർത്താവൃത്തി. അപ്പോൾ അതാ പറഞ്ഞത്, ഇതെല്ലാം അടിസ്ഥാനമാക്കുന്ന ജാതികളെയാണ്. എൻ്റെ തെളിവാണിത്. വൈശ്യവൃത്തി എന്ന് പറയുന്നത് കൃഷി ഗോരക്ഷാദി വൈശ്യവൃത്തി. ഈ വൈശ്യവൃത്തി എന്ന് പറയുന്നത് ബ്രാഹ്മണന് ചെയ്യാൻ പാടില്ല, നിഷേധിച്ചിട്ടുണ്ട്, ചെയ്യരുത്, കൃഷി ചെയ്യാൻ പാടില്ല. അവന് എന്തുകൊണ്ടത് ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ജാതിയെ അടിസ്ഥാനമാക്കി നിഷേധിക്കുമ്പോൾ കുലത്തെ അടിസ്ഥാനമാക്കി നിഷേധിക്കാൻ പറ്റും. അല്ലാതെ അവനെ പിടിച്ചിട്ട് ആ നിന്റെ ഗുണകർമ്മങ്ങൾ ഇതാണ്, അതുകൊണ്ട് നീ പോയി കൃഷി എന്ന് പറയാൻ ആരുമില്ല. കണ്ടുപിടിക്കാനുള്ള യന്ത്രവും അന്നും ഉണ്ടായിരുന്നില്ല. ഗുണകർമ്മങ്ങൾ ഇന്നുമില്ല. അന്ന് ഗുണകർമ്മങ്ങളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും യന്ത്രമുണ്ട് ഇല്ല. അപ്പോൾ ഇന്ന് പോലീസിലും പട്ടാളത്തിലും ഒക്കെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നവരെ വൈശ്യനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനുള്ള ഇൻ്റർവ്യൂ ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും വന്നില്ലായിരുന്നു. ആർക്ക് സാധിക്കുന്ന കാര്യമില്ല. ഇതൊക്കെ നിർണയിച്ചിരുന്നത് എങ്ങനെ? ജാതിക്കനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ വൈശ്യനായിരിക്കുന്നവൻ ഗൃഹസ്ഥനവനാണ് വർത്താകനെന്ന് പറയുന്നു. വർത്താകവൃത്തി എന്ന് പറയുന്നു അവന്റെ ധർമ്മത്തെ. അതാണ് കൃഷി ഗോരക്ഷാധികയ വൈശ്യാധിവൃത്തിയ ജീവൻ നിത്യാധിക്രിയ. അവൻ എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ അവന്റെ ജാതിക്ക് വിധിച്ചിട്ടുള്ള നിത്യ മറ്റ് കർമ്മങ്ങളും ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങൾ, അതൊക്കെ നിത്യത്തിൽപ്പെടുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം അവൻ ചെയ്തു പോകുന്നു. അവിടെയും ശ്രദ്ധിക്കും. നിങ്ങളിന്നിപ്പോൾ ഒരുപാട് ആവേശം കൊള്ളുന്നുണ്ടെങ്കിലും ഭാരതത്തിൽ മതം എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിരുന്നേ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഭാഷകാരം പറയുന്ന എന്താണ്? ഇത് മീമാംസകാനാം മതം, നൈയായികാനാം മതം, ഈ പറയുന്ന മതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മതം എന്താണ്? മതം എന്ന് പറയുന്നത് സിദ്ധാന്തങ്ങളാണ് ഓരോരുത്തരുടെ. ഒരു കാലത്ത് കാര്യം പറയാണ് അങ്ങനെയായിരുന്നു. മതം എന്ന് വെച്ചാൽ സിദ്ധാന്തം, അതിലാ ഇവിടെ മതമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഉണ്ടായിരുന്നു? ഇവിടുത്തെ എല്ലാ ഇടപാടുകളും ജാതിയിലാണ്. ജാതികളുണ്ടായിരുന്നു, വളരെ പ്രബലമായിരുന്നു. മതം ഉണ്ടായിരുന്നില്ല. അത് പറഞ്ഞാൽ ചിലർക്ക് സങ്കടം വരും, പക്ഷെ നിവർത്തിയില്ല. സങ്കടം കരഞ്ഞു തീർക്കാനേ പറ്റും. ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല, ജാതികളെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് അതൊരു കാലം, ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. മീമാംസക മതവും സിദ്ധാന്തങ്ങൾ ദർശനങ്ങൾ അതൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് ജാതികളിലാണ് എല്ലാം നിലനിന്നിരുന്നു. ഇത് എല്ലാ ജാതികളിലും ഉണ്ടായിരുന്നു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, വിദ്യയ്ക്ക് അധികാരമുള്ള, വിദ്യാഭ്യാസത്തിന് അവകാശമുള്ള എല്ലാവർക്കും ഒരു മതമായിരുന്നില്ല, പിന്നെയോ പല മതങ്ങളായിരുന്നു. അവരുടെ ഇടയിൽ തന്നെയാണ് ബുദ്ധമതമായാലും ജൈനമതമായാലും ഈ പറയുന്ന മീമാംസക നൈയായിക ചാർവാകമതമായാലും ശരി, എല്ലാ മതങ്ങളും ഇവിടെ നിലനിന്നിരുന്ന എവിടെ? ജാതികളിലാണ്. ബുദ്ധഭിക്ഷുക്കളായാലും ഈ ജാതികളിൽ നിന്ന് തന്നെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർ. പിന്നെ ബുദ്ധഭിക്ഷുക്കൾ മറ്റുള്ളവരുമായി വർണ്ണബാഹ്യന്മാരും ആയി എന്ന് നമുക്ക് ബുദ്ധ ചരിത്രത്തിൽ നിന്നും മറ്റും മനസ്സിലാക്കാം. അപ്പം ജാതികളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, അല്ല മതമെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു മതം ഉണ്ടായില്ല. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു ഇതിനൊക്കെ ഒരു മതത്തിൻ്റെ രൂപം വരുന്നു. എന്ന് വെച്ചാൽ ശരിയായ മതമല്ല വരുന്നത്. പിന്നീട് വൈഷ്ണവം ശൈവം ഇങ്ങനെയുള്ള വേർതിരിവുകൾ ഉണ്ടാകുമ്പോഴാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായപ്പോഴും അതും എവിടെയാണ് നിന്നത്? ജാതിയിലാണ്, ജാതികളിലാണ്. പിന്നെ ഇവിടെയുള്ള ഈ മതബോധം ഉണർന്നേപ്പോ ചരിത്രപരമായി പരിശോധിച്ചു എപ്പോഴാവുന്നത്? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വന്നു കഴിഞ്ഞപ്പോഴാണ്, അപ്പോഴാണ് ഇവിടെ മതബോധം ഉണ്ടായത്. അപ്പം മതത്തെ നിർവഹിക്കേണ്ടി വന്നു. അവസാനം എന്താ, എങ്ങനെയാണ് നിർവഹിച്ചത്? അവരെല്ലാം ഒഴികെയുള്ള ഒരു ഭാരതത്തിൽ കഴിയുന്നവരെല്ലാം ഒരു മതം. അങ്ങനെ ഇവിടെ നിർവചിക്കാൻ പറ്റിയിട്ടുള്ളു. ഇന്നുവരെ അതേ കഴിഞ്ഞിട്ടുള്ളു. ഭരണഘടന പോലും അങ്ങനെയാ നിർവചിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു മതം ഇല്ലായിരുന്നു? പക്ഷെ ഇവിടെ എന്നും വളരെ പ്രബലമായി നിലനിന്നിരുന്നത് ജാതികളാണ്. അന്നുണ്ടായിരുന്ന എല്ലാ മതങ്ങളും ഈ ജാതികളെ അടിസ്ഥാനമാക്കി നിന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ തെളിവുകൾ. ധർമ്മവും എന്ന് പറയുന്ന ഇവിടെ ജാതിയെ അടിസ്ഥാനമാക്കിയ ധർമ്മമേ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഏത് എടുത്താലും ആ ഒരു ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ആരുടെ ധർമ്മം എന്നാദ്യം ചോദ്യം വരും. നിന്റെ ധർമ്മമാണോ അത് എൻ്റെ ധർമ്മമാണ്? നിന്റെ ധർമ്മം വേറെ, എൻ്റെ ധർമ്മം വേറെ. നിന്റെ ധർമ്മം അങ്ങനെ തീരുമാനിക്കും. നീ ഏത് ജാതിയിൽപ്പെട്ട അന്നേ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, സ്വധർമ്മേ നിധനം ശ്രേയഹ. നീ ക്ഷത്രിയനാണ്, നീ ആ കുലത്തിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മരിച്ചാലും വേണ്ടല്ല, യുദ്ധം തന്നെ ചെയ്യണം. അത് കുലധർമ്മമാണ്. അതാണ് പറയുന്നത് എന്താണ്, ഇത് നിലനിന്നിരുന്നത് പ്രായോഗികമായി നിലനിന്നിരുന്ന കുലധർമ്മങ്ങൾ ജാതിധർമ്മങ്ങളാണ് വ്യക്തമായി എല്ലായിടത്തും പറയുന്നുണ്ട്. അതിനപ്പുറം ഒരു വർണ്ണധർമ്മമോ ജാതിധർമ്മമോ ഒരിക്കലും ഭാരതത്തിൽ നിലനിന്നിട്ടേ ഇല്ല. ചോദിക്കുമ്പോൾ ഗുണധർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നതോ അത് കേവലം ആശയങ്ങൾ മാത്രമാണ്. അതൊന്നും ഒരിക്കലും പ്രായോഗിക അനുഷ്ഠാനത്തിൻ്റെ തരത്തിൽ വന്നിട്ടില്ല എന്ന് ഈ ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കും. ചരിത്രം അങ്ങനെയാണ്. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഭാവനകളും സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ് ബാക്കി പറയുന്നത്. അതിനൊരു അടയാളം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. വാർത്തകവൃത്തി അത് വൈശ്യന്മാരുടെയും മറ്റും ധർമ്മം. പിന്നെ യായാവരസ്തു അയാചിതവൃത്തിർ യാചന അധ്യാപന പ്രതിഗ്രഹ വിമുഖ. യായാവര എന്ന് പറയുന്നത് അയാചിതവൃത്തി. യാചനം അധ്യാപനം പ്രതിഗ്രഹം ഇതിനൊന്നും പാടില്ല. യാചനം യാഗം ചെയ്യിപ്പിക്കുക, അധ്യാപനം വേദം അധ്യയനം ചെയ്യിപ്പിക്കുക, പ്രതിഗ്രഹം ദാനം സ്വീകരിക്കുക, ഇതൊന്നും പാടില്ല. അല്ലാതെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇത് ആരുടെ ധർമ്മമാണ്? ബ്രാഹ്മണന്റെ. ഇത് ബ്രാഹ്മണന്റെ ഗാർഹസ്ഥ്യമാണ്. കാരണം ഇതെല്ലാം പ്രാപ്തമാകുന്നു അവിടെ. ഷഡ്കർമ്മങ്ങൾ പ്രാപ്തമാകുന്നത് ബ്രാഹ്മണന് മാത്രമാണ്, വേറെ ആർക്കും അത് പ്രാപ്തമല്ല. അധ്യാപനം എന്ന് പറയുന്നത് ബ്രാഹ്മണനെ പറഞ്ഞിട്ടുള്ളൂ. യാചനം യജിപ്പിക്കുക, യാഗം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വേണ്ടി വന്നാൽ ശൂദ്രനെപ്പോലും ബ്രാഹ്മണന് യാഗം ചെയ്യിപ്പിക്കാം. പക്ഷെ ആ ചെയ്യിപ്പിക്കുന്നതിനുള്ള അധികാരം എന്ന് പറയുന്നത് വേറെ ആർക്കുമില്ല. പ്രതിഗ്രഹവും ശരിയായും രണ്ടു തരത്തിലുണ്ട്. ബഹിർവേദി, യാഗവേദിയിലല്ലാതെ പുറമേ ദാനം സ്വീകരിക്കാൻ എല്ലാവർക്കും അവകാശമാണ്. പക്ഷെ അവിടെ സ്വീകരിക്കുന്നതിന് ബ്രാഹ്മണനെ അധികാരമാണ്. നിഷാദസ്തപതിം യാജയേത്. നിഷാദനെന്ന് പറയുന്നത് ആരാണ്? വർണ്ണബാഹ്യനാണ്. പക്ഷെ ആ നിഷാദസ്തപതിയെ വേണ്ടി വന്നാൽ യാഗം ചെയ്യിപ്പിക്കാം. രാമായണത്തിൽ വായിച്ചിട്ടുള്ളവർക്കറിയാം. വായിക്കുന്നുണ്ടോ? വായിച്ചു തീർന്നാ? എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ വായിക്കാൻ ആർക്കും വയ്യ. വായിക്കണം. അവിടെ ഗുഹനെന്ന് പറയുന്നത് നിഷാദസ്തപതിയാണ്. നിഷാദസ്തപതി എന്ന് വെച്ചാൽ യാഗം ചെയ്യുന്നതിന് വരെ അധികാരമുള്ളവനാണ്. വെറും ആപ്പകുപ്പ ശൂദ്രനൊന്നുമല്ല, ഒരു സ്റ്റാൻഡേർഡുള്ള ശൂദ്രനാണ്. ആര്? ഗുഹൻ. വേദത്തിൽ തന്നെ വിധിച്ചിട്ടുണ്ടെന്നാണ് നിഷാദസ്തപതി യാജി. അപ്പോൾ ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മളെല്ലാം രാമായണ പണ്ഡിതന്മാരാണെന്നുള്ള രീതി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ എന്താണ്, യാചനം ചെയ്യിക്കാൻ ബ്രാഹ്മണന് മാത്രമേ അധികാരമുള്ളൂ, വേറെ ആർക്കും. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്ന ഗാർഹസ്ഥ സ്വീകരിച്ചിരിക്കുന്ന ഇരിക്കുന്നവനെന്ന് പറയുമ്പോൾ അത് ബ്രാഹ്മണൻ തന്നെയാണ്. പ്രാപ്തേ സതി നിഷേധം അർത്ഥവത്, മീമാംസകരുടെ നിയമമാണ്. അതിനെ നിഷേധിക്കണമെങ്കിൽ എന്ത് വേണം? അത് അവിടെ പ്രാപ്തമാകണം. അതുകൊണ്ട് അത് ബ്രാഹ്മണൻ എന്നെ ഉദ്ദേശിച്ചിട്ടാണ്. യയാവരൻ അയാജിതവർദ്ധർ യാജന അധ്യാപന പ്രതിഗ്രഹ വിമുഖ.